കുരിശിലന്നൊരു നാൾ കൈകൾ വിരിച്ച് വരിക എന്നരികെ നീ വിളിച്ചു മധുരമാം നിൻ സ്വരം കേട്ടാതെ ഞാനഹോ മഹിതരും സന്തോഷം തേടിയലഞ്ഞു കുരിശിലന്നൊരു നാൾ കൈകൾ വിരിച്ച് വരിക എന്നരികെ നീ വിളിച്ചു മധുരമാം നിൻ സ്വരം കേട്ടാതെ ഞാനഹോ മഹിതരും സന്തോഷം തേടിയലഞ്ഞു കുരിശിലന്നൊരു നാൾ കൈകൾ വിരിച്ച് വരിക എന്നരികെ നീ വിളിച്ചു മനുജനോടളവത്ത് സ്നേഹം നിറഞ്ഞു അരുളിനി ഞാനിതാ ദാഹിക്കുന്നു മനുജനോടളവത്ത് സ്നേഹം നിറഞ്ഞു അരുളിനി ഞാനിതാ ദാഹിക്കുന്നു മൊഴി കേൾക്കാതെ എൻ വഴി പോയി ഞാൻ ബധിരനായി അന്ധനായി അകലയലഞ്ഞു കുരിശിലന്നൊരു നാൾ കൈകൾ വിരിച്ച് വരിക എന്നരികെ നീ വിളിച്ചു പതിതനായി പാപത്തിൻ നീർക്കയത്തിൽ ഞാൻ മരണത്തിൻ ഭീതിയാൽ തളർന്നുപോയി പതിതനായി പാപത്തിൻ നീർക്കയത്തിൽ ഞാൻ മരണത്തിൻ ഭീതിയാൽ തളർന്നുപോയി കരുണയോടെ എനിക്കായി മരണം വരിച്ചു നീ തരുവതിനെനിക്കൊരു ശാശ്വത ജീവൻ കുരിശിലന്നൊരു നാൾ കൈകൾ വിരിച്ച് വരിക എന്നരികെ നീ വിളിച്ചു മധുരമാം നിൻ സ്വരം കേൾക്കാതെ ഞാനഹോ മഹിതരും സന്തോഷം തേടിയലഞ്ഞു കുരിശിലന്നൊരു നാൾ കൈകൾ വിരിച്ച് വരിക എന്നരികെ നീ വിളിച്ചു